അല്ലായ അല്ലാ നിൻ കാരുണ്യത്തേ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തേ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. നീയല്ലാതാരുണ്ടെന്നോവുകൾ കേൾക്കുവാൻ നിന്നിലെ ആശ സമർപ്പിക്കുന്നേ. നീയല്ലാതാരുണ്ടെന്നോവുകൾ കേൾക്കുവാൻ നിന്നിലെ ആശ സമർപ്പിക്കുന്നേ എൻ്റെ ഹംദും സ്വലാത്തും കബൂലാക്കണേ. ഹംദും സ്വലാത്തും കബൂലാക്കണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തേ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. പാപച്ചുമടൽ കുനിയും ശിരസുമായി മന്നാനെ നിൻ മുമ്പിൽ നിൽക്കുമെന്നേ. പാപച്ചുമടൽ കുനിയും ശിരസുമായി മന്നാനെ നിൻ മുമ്പിൽ നിൽക്കുമെന്നേ. നിന്റെ ജന്നത്തിൽ നാളെ കയറ്റിടണേ. ജന്നത്തിൽ നാളെ കയറ്റിടണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തേ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. ചുട്ടു പൊള്ളുന്ന മഹശര നാളിൽ ഞാൻ കുറ്റവും പേറി വിലപിക്കുമ്പോൾ. ചുട്ടു പൊള്ളുന്ന മഹശര നാളിൽ ഞാൻ കുറ്റവും പേറി വിലപിക്കുമ്പോൾ റബ്ബി നിൻ കനിവെന്നിൽ ചൊരിഞ്ഞിടണേ. നിൻ കനിവെന്നിൽ ചൊരിഞ്ഞിടണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തേ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ. അല്ലായ അല്ലാ നിൻ കാരുണ്യത്തേ നിന്നായി അല്ലും പകലും കരം നീട്ടുന്നേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ എൻ്റെ വേവുന്ന കൽബ് തണുപ്പിക്കണേ.